ഭൂമീശ്വരി അധിഹരി എന്നുള്ളതാണ് പഠിച്ചത്. അതിന്റെ ലൗകിക വിഗ്രഹം ഹരോ എന്നാണ്, ഏകപദത്തിലാണ്. സമാസിക്കുമ്പോൾ രണ്ട് പദമുണ്ടെങ്കിലും ലൗകിക വിഗ്രഹത്തിന് ഒരു പദം മതി. എന്തുകൊണ്ടാണ് ഒരു പദമായി പോയത്? എന്തുകൊണ്ട്? അത് തന്നെ, ഒരു പദം മതി എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അതിഹരി എന്ന് പറയുന്നത് അതിഹരി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹരി അധികരണം എന്നാണ്. അതിന് ഹറു എന്നുള്ളത് അത് തന്നെയാണ് അതിന്റെ ഉത്തരം. അതിഹരി എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം ഹരോ എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടും. ഹരി അധികരണമാണെന്നുള്ള കിട്ടും. അപ്പൊ അതിന്റെ ആവശ്യമുള്ളു. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വൃത്യർത്ഥ അവബോധവും വാക്യമാണ്? വൃത്തി എന്ന് പറയുന്ന ഇവിടെ ഏതിനാണ്? സമാസത്തിന്റെ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാക്യമാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ ഹരോ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സമാസത്തിന്റെ അർത്ഥത്തെ കിട്ടും. അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? അതിഹരി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് സമാസമാണെന്ന് എങ്ങനെ തിരിച്ചറിയും? വിസർഗമില്ല. വിസർഗമില്ല എന്ന് പറയുന്നത് തന്നെ വിഭക്തി ലോപിച്ചെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ അറിയും? രണ്ട് ഘടകപദങ്ങളുണ്ട്. ഘടകപദങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. അത് തന്നെ, രണ്ട് പദം ഉണ്ടെങ്കിൽ അതിന് സമാസം എന്ന് പറയാൻ പറ്റും. ഒന്ന് വിഗ്രഹ ഇവിടെ സുലോപിച്ചിരിക്കുന്നു, അത് കാണുമ്പോൾ മനസ്സിലാക്കാം ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. പിന്നെ ഇതെങ്ങനെ മനസ്സിലാകും? അങ്ങനെ ശബ്ദം കാണുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്ന ഞാൻ ചോദിച്ചത് സമാസമാണ്. എങ്ങനെ തിരിച്ചറിയും? ഒന്നത് തന്നെയാണ് അവിടെ വിഭക്തി ലോപിച്ചെന്ന് പറഞ്ഞു. പക്ഷേ വിഭക്തി ലോപിച്ചു എന്ന് പറഞ്ഞാലും പ്രശ്നമുണ്ട്. വാരി ശബ്ദത്തിന്റെ രൂപം എങ്ങനെയാണോ അവിടെ വിസർഗമുണ്ടോ? അവിടെ സമാസമുണ്ടോ? അപ്പൊ അതുപോലെ ഒരു ശബ്ദമായിക്കൂടെ അധികരി. ഹരി പുല്ലിംഗം, വിസർഗം ആയിരിക്കണം. അപ്പൊ സമാസം എങ്ങനെ മനസ്സിലാവും ഇത്? അർത്ഥം ചിന്തിച്ചാൽ മനസ്സിലാവും. ഘടകപദങ്ങളുടെ അങ്ങനെ മനസ്സിലാവും. തുടക്കത്തിലുണ്ട്. അധി എന്ന് പറയുന്ന അമ്പ്യം പൂർവത്തിലിരിക്കുന്നു. അതാണ് ഇത് സമാസമാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു കാര്യം. അതിപൂർവത്തി വന്നതുകൊണ്ട് പിന്നെ വിശേഷം എന്താ മനസ്സിലാക്കുന്നത്? അവ്യീഭാവന. അത് മനസ്സിലാക്കാം. അവ്യീഭാവത്തിൽ അവ്യം എവിടെയായിരിക്കും? പൂർവത്തിൽ. പിന്നെ അത് പൂർവപദാർത്ഥ പ്രധാനമാണെന്നും പറയുന്നു. ഇവിടെ എന്താ പൂർവപദാർത്ഥ പ്രാധാന്യം ഇത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്? അധികരണ അർത്ഥമുള്ള അവ്യം പൂർവത്തിയിരിക്കുന്നു. ഇതാണ് പൂർവപദാർത്ഥ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിയുടെ ശബ്ദമാണ് എന്ത്? അധികരണം. അത് പൂർവത്തിയിരിക്കുന്നു. അപ്പൊ ഇത് അവീഭാവ സമാസം ഒന്ന് ഇതെല്ലാം കൊണ്ട് മനസ്സിലാക്കാം. അപ്പോ ഹരവ് എന്ന് പറയുന്ന ഇതിലെ അധികരണം എന്ന് പറയുന്ന അർത്ഥത്തിന് അതിശബ്ദം പറഞ്ഞു. അത് ആദിശബ്ദത്തിന്റെ അർത്ഥമായി മാറി എന്ത്? ആദിശബ്ദത്തിന്റെ അർത്ഥമായി മാറി എന്ത്? സപ്തമി വിഭക്തി. സപ്തമി എന്നുള്ള വ്യക്തി അധികരണം, അതിന്റെ അർത്ഥമായി വരുന്ന അധികരണ കാരകം. കാരണം ആ അധികരണത്തെ അധിശബ്ദം ദ്യോതിപ്പിക്കുന്നു. അതാണ് അധി ഹരി നീ എന്ന് നമ്മൾ വിഗ്രഹിക്കുന്നത്. അധിശബ്ദം എന്ന് പറയുന്നത് കൊണ്ട് ഹരിയിലെ അധികരണത്വം ഉക്തമായി. എന്നാലും ഇവിടെ സപ്തമി എന്ന വരുന്നു. ഉക്തേ പ്രഥമാന്നാണ് നിയമമെങ്കിലും ഇവിടെ സപ്തമി എന്ന വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹിക്കുന്നത് അധി ഹരി നീ. അതിശബ്ദം കൊണ്ട് ഹരിയിലെ അധികരണത്വം ഉക്തമായി കഴിഞ്ഞാൽ ഹരി എന്ന് പറയുന്നത് എങ്ങനെയാവും? അപ്പൊ വിഗ്രഹിക്കുന്ന എങ്ങനെ വിഗ്രഹിക്കേണ്ടി വരും? നീവരിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതി ഹരി നീ എന്തുകൊണ്ടങ്ങനെ വരുന്നു? വിധാന സാമർഥ്യ സമാസം വിധിച്ചിരിക്കുന്നുണ്ട്. എന്താ അവിടുത്തെ സാമർഥ്യം? പ്രഥമാവിഭക്തിയിലുള്ളതിനെ വിധിക്കുന്നില്ല ആ സൂത്രം. അവ്യയം അധികരണ അർത്ഥമാണ് ഇവിടുത്തെ സാമർഥ്യം. അവ്യയം വിഭക്തി അർത്ഥങ്ങളില് അവ്യയം വിഭക്തി വചനേഷു അവ്യയം വിഭക്തി അർത്ഥവുമായിട്ടാണ് എന്ന് പറഞ്ഞോ? അവ്യയം വിഭക്തി അർത്ഥവുമായിട്ടൊന്ന് ഞാൻ പറഞ്ഞോ? അവ്യയം ശരി. ഉപസർഗം ഇവിടെ ഇവിടെ ഇവിടെ ഉപസർഗം അവ്യയം ഉപസർജനം അത് ശരി. ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എങ്ങനെയാണ് സപ്തമി വിഭക്തി? അത് തന്നെ, അതിന് ഉത്തരവാ പറയണം. വിഭക്തി എന്ന് വെച്ചാല് അധികരണ അർത്ഥത്തിലുള്ള വിഭക്തിയാണ് എടുക്കുന്നത്. അധികരണ വിഭക്തിയാണ് എടുക്കുന്നത്. അത് തന്നെ, അധികരണ അർത്ഥത്തിൽ ഉള്ള അതിനെ ദ്യോതിപ്പിക്കുന്നതാണ് അധി. അപ്പോ ദ്യോതിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രഥമ വർണ്ണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഹരവ് എന്ന് പറയുന്ന സപ്തമി അന്തവുമായിട്ട് തന്നെ അധിക സമാസമാണ്. സാമർഥ്യം എന്താണെന്നാ ചോദിച്ചത്. എന്താ സാമർഥ്യം ഇവിടെ? അമ്മയും അധികരണം. അതി പറഞ്ഞല്ലോ, അതി എന്ന് പറയുന്നത്, അതി എന്ന് പറയുന്ന ചോദ്യം വന്ന എന്ത് ഉത്തരം പറയും? അധികരണം. അതെവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? അതുപോട്ടെ. അവ്യയം വിഭക്തി സമീപ സമൃദ്ധി. ഈ സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? അത് വൃത്തിയല്ല ഞാൻ ചോദിച്ചത്. ഇതിന്റെ അർത്ഥം എന്തെന്നും മനസ്സിലാക്കി എന്നാണ്. വൃത്തി എനിക്ക് വായിച്ചാൽ പോരെ. വിഭക്തി അർത്ഥാദീഷു വർത്തമാനം നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. വിഭക്തി അർത്ഥത്തിലുള്ള അവ്യയം സമൃദ്ധി അർത്ഥത്തിലുള്ള അവ്യയം മുതലായവുമുള്ള സുബന്ധവുമായിട്ട് സമാസം സമർത്ഥ സുബന്ധവുമായിട്ട് സമാസിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ അതിഹരി എന്നുള്ളത് അതിശബ്ദം കൊണ്ട് ഉക്തമായിട്ടും എന്തുകൊണ്ട് സപ്തമി വന്നെന്നാണ് ചോദ്യം. സപ്തമി എന്തുമായിട്ട് സമാസം വന്നു? മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഏതൊരു വിഭക്തി, ഏതൊരു അവ്യയം ഏതൊരു വിഭക്തിയിലാണോ ഉപയോഗിക്കുന്നത്, ആ വിഭക്തി അന്തത്തിലുള്ള സുബന്ധവുമായിട്ട് ആ അവ്യയത്തിന് സമാസം ഉണ്ടാവും. ഏതൊരു അവ്യയം ഏതർത്ഥത്തിലാണോ ഉപയോഗിക്കുന്നത്, ഏതർത്ഥത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്, ആ വിഭക്തി അർത്ഥത്തിലുള്ള സുബന്ധവുമായിട്ട് അതിനെ എന്തുകൊണ്ട്? അങ്ങനെ ഒരു നിയമം പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് അതെന്തായാലും സാമർത്ഥ്യമുള്ള എന്തോന്നു, ആ കാരണം സമർത്ഥേന സുബന്ധേന എന്ന് പറഞ്ഞു. സമർത്ഥമായ സുബന്ധമായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സമർത്ഥമായ സുബന്ധം എന്ന് പറഞ്ഞാൽ അതിശബ്ദം കൊണ്ട് അധികരണത്വത്തെ ദോധിപ്പിക്കണം. അപ്പൊ ദോധിപ്പിക്കാനൊരു ശബ്ദം വേണം, ശബ്ദമോടെ വേണ്ടേ? ഏത് ശബ്ദത്തിന്റെ അധികരണത്വത്തെയാണ് ദോധിപ്പിക്കുന്നത്? ഏതിനോടാണോ സമാസം ചെയ്യുന്നത് അതിലെ അധികരണത്വത്തെയാണ് ദോധിപ്പിക്കുന്നത്. അപ്പൊ സമാസം ചെയ്യുന്ന ആ പദം അധികരണാർത്ഥത്തിലുള്ളതായിരിക്കും. അധികരണാർത്ഥത്തിലുള്ളതാണെങ്കിൽ അവിടെ എന്ത് തന്നെ വരണം? അവിടെ സപ്തമി അന്തമായിട്ട് തന്നെ വരണം. അതാണ് അധികരണാർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ന് അനുസാമർഥ്യം. അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? ഹരോ എന്ന് പറയുന്ന അധികരണത്തെ ദ്യോതിപ്പിക്കുന്ന അതിഹരിങ്ങി എന്ന് ആരോഗ്യഗ്രഹം. അത് ശരിയാണ്. അപ്പോ അധികരണത്തെ ദ്യോതിപ്പിക്കുന്നതിൽ ദ്യോതിപ്പിക്കുന്ന ഹരവ് എന്ന് പറയുന്ന ശബ്ദവുമായിട്ട് സമാസം വന്നു. പക്ഷേ അവിടെയാണ് ഈ പ്രശ്നം. എന്താണ് അതി എന്ന് പറയുന്നത്? ആ അധികരണാർത്ഥത്തെ അതുകൊണ്ട് ഉക്തമായതുകൊണ്ട് പ്രഥമം വരും എന്നുള്ളത് അധികരണമല്ലാതാകുന്നില്ല, വ്യക്തി മാർത്തേ ഉള്ളൂ. ഉക്തേ പ്രഥമം. ഇപ്പൊ കർത്താവിൽ പ്രഥമം വന്നാൽ അത് കർത്താവ് അല്ലാതാകൂ. രാമഹ രാവണം ഹന്തി. ഇവിടെ കർത്താവ് ആരാണ്? രാമേണ രാവണ ഹന്യത്തെ എന്ന് പറയുന്നു. ഇവിടെ കർത്താവ് ആരാണ്? അത് രാവണോ? സംശയമുണ്ടല്ലോ. ഇവിടെ പ്രഥമയിൽ ആരായിരിക്കുന്നത്? അപ്പൊ അത് കർത്താവാകത്തില്ലേ? അപ്പോ കർത്താവ് ആര്? അപ്പോ വിഭക്തി മാറിയാലും കർത്താവ് എന്ന് പറയുന്ന മാറുമോ? വിഭക്തി മാറിയെന്ന് വിചാരിച്ച് കാരകം മാറത്തില്ല. ഭുക്തേ പ്രഥമ എന്ന് പറയുമ്പോ ഹരി എന്നായി കഴിഞ്ഞാലും അത് അധികരണമല്ലാതാവോ? ഓ, അപ്പൊ പിന്നെ അധി ഹരി സു അങ്ങനെ വിഗ്രഹിച്ചാ പോരെ? മതി എന്ന് പറയുന്നത് നല്ലത്. ഉക്തമായതെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു പ്രായേണ. അപ്പൊ ഇവിടെ സമാസം കൊണ്ട് ഉക്തമാവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ സമാസം കൊണ്ടാണോ ഉക്തമായത്? അപ്പൊ എല്ലാ സ്ഥലത്തും ആവില്ല എന്ന് പറയും, അർത്ഥമുണ്ടല്ലോ പ്രായണ എന്ന് പറയും. എന്തല്ല ഇവിടെ എന്തുകൊണ്ടാ ഉക്തമായത്? ഇവിടെ എന്തുകൊണ്ട് ഉക്തമായെന്നാ പറഞ്ഞത്? അധി എന്ന് പറയുന്ന നിപാതം സമാസം കൊണ്ടല്ല. അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ്? അഭിധാനഞ്ച പ്രായേണ തിങ്കൃത്ത സമാസ. പിന്നെ ബാക്കി എന്താണ്? ബാക്കി എന്താ അവിടെ പഠിച്ചത്? ക്വചിത് നിപാതേനാപി വിഷവിക്ഷോഭി സമ്മർദ്ധ്യ സ്വയം ചേതു അസാമ്പ്രദം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഉക്തമാകും ഇത്. നിങ്ങൾക്ക് ഇത്രയുടെ ആവശ്യമുള്ളൂ, അതിഹരി തീർന്നു. എന്നാലും എങ്ങനെയാണ് വ്യാകരണത്തിൽ എന്റെ ചിന്ത പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇനി പറയുന്ന കാര്യം മനസ്സിലായില്ലെങ്കിലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഇത്രയുടെ ആവശ്യമുള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യമുള്ളൂ. എന്നാലും ഇതിൽ വിചാരം എന്ന് പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും കൂടുതൽ കൂടുതൽ ആചാര്യന്മാർ ചിന്തിക്കും. അത് പറയുന്നു. ആവശ്യമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയുന്നില്ല. ഒരാൾക്ക് ആവശ്യമുണ്ട്, വേറെ ആർക്കും ആവശ്യമില്ല. അപ്പൊ ഭൂരിപക്ഷം അനുസരിച്ച് എന്ത് ചെയ്യണം? രണ്ടുപേർക്ക് ഇപ്പൊ ആവശ്യമുണ്ടല്ലോ. ശരി, മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിലും എല്ലാവരെയും കൂടെ റെപ്രസെന്റ് ചെയ്താണ് ഒരാളെന്ന് ശരിയെന്നാ പറയാം. അതായത് തിങ്കൃത് സമാസഹി, എന്തുകൊണ്ടാണ് ഒരു കാരകം ഉക്തമാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഭാഷകാലം പറഞ്ഞ എന്താണ്, തിങ് കൃത്തിത കൃത്ത് തദ്ധിത സമാസങ്ങളെ കൊണ്ട് ഉക്തമാകാം കാരകം, പിന്നെ നിപാതം കൊണ്ട് ഉക്തമാകാം എന്ന് പറയും. ഇതൊരു പരിഗണനമാണ്, പരിഗണന ചെയ്തിരിക്കണം ഇന്നത് ഇന്നതെല്ലാം കൊണ്ട് ഉക്തമാകാം. അപ്പോ പക്ഷേ ഭാഷകാരൻ തന്നെ ഒരിടത്ത് തിങ് തദ്ധിത സമാസയെന്നേ പറഞ്ഞുള്ളൂ, ഇത്രേ പരിഗണിച്ചുള്ളൂ, നിവാദത്തെ പരിഗണിച്ചില്ല. അവിടെ പരിഗണിച്ചിട്ടില്ല. അപ്പൊ നിവാദത്തെ പരിഗണിക്കാത്തത് കൊണ്ട് നിവാദം കൊണ്ട് ഉക്തമായാലും എന്ത് വരും? സപ്തമി എന്ന് വരാം. അതായത് ഉക്തേ പ്രഥമ എന്ന് പറഞ്ഞത് കൊണ്ട് തിങ് കൃത്ത് തദ്ധിതം സമാസം ഇത്രയുമാണെങ്കിൽ നിപാതത്തെ അതിൽ ഉൾക്കൊള്ളിക്കുന്നില്ലെങ്കിൽ ഇത്രയും കൊണ്ട് ഉക്തമായാലേ പ്രഥമം വരൂ. നിപാതം കൊണ്ട് ഉക്തമായാൽ ഏതാണ് വരേണ്ടത് വരാം. ഇവിടെ ഇപ്പോൾ ഏതാണ്? സപ്തമി. അതുകൊണ്ട് നിപാതം കൊണ്ട് ഉക്തമായാലും സപ്തമി വരാം എന്നാണ്. എന്നൊരു പക്ഷം, പക്ഷേ ഭാഷകാരൻ തന്നെ വേറെടുത്ത് എന്ത് ചെയ്തിരിക്കുന്നു? പരിഗണയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഉക്തമായാലും പ്രഥമ, കൃത്തെന്നോ തദ്ധിതമെന്നോ സമാസമെന്നോ നോക്കേണ്ട കാര്യമില്ല. ഏതുകൊണ്ട് ഉക്തമായാലും അവിടെ പ്രഥമ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതികൊണ്ട് ഉക്തമായാലും എന്ത് വരും? പ്രഥമ വരും. അങ്ങനൊരു ഉദാഹരണത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. ക്രമാദ് അമും നാരദ ഇത്യബോധിസ, ഇവിടെ നിന്നുള്ള ഒരു ഉദാഹരണമാണ്. അമും ഇവനെ നാരദ ഇതി സ അബോധി, നാരദനെന്ന് ബോധിപ്പിച്ചു എന്നാണ്. ആരെ ബോധിപ്പിച്ചത്? ആര്? നാരദനെ തന്നെ. കുറച്ചുപേരെ നിൽക്കുന്നതിൽ ഒരാളെ ക്രമാദ് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു, ഇത് വിശ്വാമിത്രനാണ്, ഇത് വസിഷ്ഠനാണ്, ഇത് യാജ്ഞവൽക്കനാണെന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരാളെ എന്ത് ചെയ്തു? ആ കഥയിലേക്കല്ല നമ്മൾ പോകേണ്ടത്, അവിടുത്തെ വിഭക്തി മാത്രം. ക്രമാദ് അമം നാരദ ഇതി അബോ. അപ്പൊ നാരദനവിടെ ക്രമമാണ്, പക്ഷെ ഇതി എന്ന് പറയുന്നത് കൊണ്ട് ആ കർമ്മം ഉക്തമായതുകൊണ്ട് അവിടെ പ്രഥമമാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിപാതം കൊണ്ട് ഉക്തമായാലും പ്രഥമവാരം. അങ്ങനെ ഇവിടെ പ്രഥമ വരണ്ടേ? വരണ്ടേ? വരണം. അപ്പൊ അതിന് പറയുന്നു അതങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ഈ സൂത്രത്തിൽ അഭിയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി വൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യ അസംപ്രതി ശബ്ദ പ്രാദുർഭാവ പശ്ചാത്യത ആനുപൂർവ്യ യോഗപത്യ സാദൃശ്യ സമ്പത്തി സാകല്യ അന്തം, ഇത്രയും മതിയായിരുന്നു. അന്തേഷു, ഇവിടെ ഒരു വചന ശബ്ദം ആവശ്യമില്ലാതെ പറഞ്ഞു. ഇതിന്റെ ആവശ്യം എന്തോന്നു? അല്ലേ, വചന ശബ്ദം ഇവിടെ വന്നു. കാരണം ഈ സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? അവ്യയം എന്ന് പറയുന്നത് ഈ അർത്ഥങ്ങളിലുള്ള അവ്യയം, ഈ അർത്ഥങ്ങളുടെ വാചകമായി വരുന്ന അവ്യയം. അവ്യയത്തെ വിശേഷിപ്പിക്കുകയാണ് ഇതൊക്കെയാണ്. എന്താണ് സാകല്യ അന്തേഷു അവ്യയം? ഈ സൂത്രത്തിന്റെ അർത്ഥം അതാണ്. സാകല്യ അന്തം വരെയുള്ള അർത്ഥത്തിലുള്ള അവ്യയം സമർത്ഥേന സുബന്ധേന സമസ്യതേ. അപ്പൊ ഈ അർത്ഥങ്ങൾ പറയുന്നത് സുബന്ധത്തിന്റെ അല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ അർത്ഥങ്ങളൊക്കെ പറയുന്ന ഏതിന്റെ? അവ്യയം. ഈ അർത്ഥങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സമർത്ഥമായ സുബന്ധത്തോട് അതിനുവേണ്ടി വചനം പറയേണ്ട കാര്യമില്ല. അപ്പൊ വചനം എന്ന് പറയുന്നത് കൊണ്ട് വിശേഷിച്ച എന്തോ അർത്ഥമാണ് എനിക്ക് പറയാനുണ്ട്. വിശേഷാർത്ഥം എന്ന് പറയുന്നു. അപ്പൊ വചനശബ്ദം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വിഭക്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള വിവക്ഷ വിഭക്തി അർത്ഥം എന്നാണ്. ആ വിഭക്തി അർത്ഥത്തിൽ ഉള്ള അവ്യയം സുബന്ധവുമായി സമാസിക്കുമ്പോൾ അത് ആ വിഭക്തി അർത്ഥത്തിലുള്ള ആ അവ്യയം സുബന്ധവുമായി സമാസിക്കുമ്പോൾ ആ സുബന്ധം സപ്തമി അർത്ഥത്തിലായിരിക്കും, സപ്തമ്യന്തമായിരിക്കണം എന്നുള്ളത് വചന ശബ്ദം കൊണ്ട് കിട്ടുന്നു. അതുകൊണ്ട് ഇവിടെ ഇനി നിപാതം കൊണ്ട് ഉക്തമായി എന്ന് സ്വീകരിച്ചാലും ഇവിടെ സപ്തമിയെ പ്രയോഗിക്കാവും. എന്തുകൊണ്ട്? അതാണ് സാമർഥ്യം. എന്ന് വെച്ചാൽ വിഭക്തി അർത്ഥം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സപ്തമി അന്തമായ അധികരണ അർത്ഥത്തിലുള്ള അവ്യയം അത് സമാസം ചെയ്യുമ്പോൾ എന്തു വരുന്നു? അതേ അധികരണ അർത്ഥത്തിലുള്ള സുബന്ധവുമായിട്ട് സമാസം ചെയ്യാവും എന്നുള്ള കൂടുതൽ അർത്ഥം എന്തു വരുന്നു? ഇതുകൊണ്ട് കിട്ടുന്നു. അപ്പൊ സപ്തമി അന്തവുമായിട്ട് സമാസം ചെയ്യാവും വരുന്നുണ്ട്. ഉക്തമായാലും ഇവിടെ സപ്തമി തന്നെ പ്രയോഗിക്കണം എന്നർത്ഥം. പക്ഷേ മറ്റതൊരു സാമാന്യ നിയമമാണ്. എന്താണ്? ഉക്തേ പ്രഥമ. അത് നിപാതം കൊണ്ട് ഉക്തമായാലും ശരി, അത് പ്രഥമ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ സമാസം വിധിക്കുന്നിടത്ത് ഉക്തമായാലും ഇവിടെ വചനശബ്ദം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അധികരണാർത്ഥത്തിലുള്ള സുബന്ധവുമായ സമാസം പാടുള്ളൂ. അതുകൊണ്ട് ഇവിടെ സപ്തമ്യന്തം തന്നെ ഉപയോഗിക്കണമെന്നാണ്. അധികരണം, ഈ അധി എന്ന് പറയുന്നത് ശബ്ദം അധികരണാർത്ഥത്തിലുള്ളതാണ്. അതി ഉപരി തുടങ്ങിയ ശബ്ദങ്ങൾ മാത്രമേ അഭിഭാവനിൽ വരുള്ളൂ. സപ്തമ്യാർത്ഥത്തിലുള്ള അധികരണം മാത്രമേ അഭിഭാവനിൽ വരുള്ളൂ. അഭിഭാവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ അവ്യയം വിഭക്തി എന്ന് പറയുന്ന ഭാഗത്ത് സപ്തമി അർത്ഥത്തിലുള്ള സുബന്ധങ്ങളുമായിട്ട് അധികരണ അർത്ഥത്തിലുള്ള സുബന്ധങ്ങളുമായിട്ട് അധികരണത്തെ ദ്യോതിപ്പിക്കുന്ന നിപാതത്തിന് സമാസം വരത്തുള്ളൂ. അങ്ങനെ വരത്തുള്ളൂ. അതില് പിന്നെ ചോദ്യം വരുന്നത് നാരദ ഇതി എന്നിടത്ത് സമാസം വരാമെന്നുള്ളതാണ്. കാരണം ഇവിടെ വിഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സപ്തമി എന്നിവിടെ പറയുന്നില്ല. വിഭക്തി എന്ന് പറഞ്ഞാൽ ഏതും ആകാമല്ലോ, അല്ലേ? അപ്പോ വ്യക്തി എന്ന് പറയുന്നതിനിപ്പോ വ്യാഖ്യാനിച്ചാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ സപ്തമി എന്ന് അല്ല. അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനത്തിന് അങ്ങനെ അല്ലാതെയും വ്യാഖ്യാനിക്കാം. എങ്ങനെ? കാരണം ഇവിടെ ഇപ്പോ വ്യാഖ്യാനിച്ച എന്താണ്? വ്യക്തി എന്നുള്ളതുകൊണ്ട് അധികരണ അർത്ഥത്തിൽ ഉള്ള അവയവം നടത്തും. എന്തിനങ്ങനെ എടുക്കുന്നത്? പാണിനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ വിഭക്തിയുടെ സ്ഥാനത്ത് പാണിനി എന്ത് പറഞ്ഞനേ? നീ എന്ന് പറഞ്ഞ മാത്രാലാഭമുണ്ട്, അല്ലേ? മാത്രാലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് താരകത്തെ ദ്യോതിപ്പിക്കുന്ന നിപാതവും സുബന്ധവുമായിട്ട് സമാസം വരാം. അപ്പൊ നീ എന്ന് പറയാതെ വിഭക്തി എന്ന് പാണിനി പറഞ്ഞതുകൊണ്ട് ഇവിടെ അധികരണ കാരകമല്ല, ഏത് കാരവുമായിട്ടും അതിനെ ദ്യോതിപ്പിക്കുന്ന അവ്യയത്തിന് സമാസം വരാം. എത്ര വേണോ ഉണ്ടല്ലോ. ഒരു ഉദാഹരണം പോരെ. നാരദ ഇതി എന്നിടത്ത് സമാസം വരാം. ഇതി നാരദം, ഇതി നാരദം എന്തുകൊണ്ട്? നാരദം എന്ന് പറയുന്നത് കർമ്മമാണ്. ഇതികൊണ്ട് ഉക്തമായപ്പോ എന്ത് ചെയ്തു? പ്രഥമയായി. പക്ഷേ കർമ്മത്തെ ദ്യോതിപ്പിക്കുന്നു എന്ത്? ഇതി ശബ്ദം. അപ്പൊ സമർത്ഥമായ സുബന്ധമായി എന്ത്? നാരദ ശബ്ദം. ഇതി നാരദമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ ഇതി നാരദം എന്ന് വരും. ഇതി പൂർവത്തിൽ പോകും. സമാസത്തിന്റെ പ്രയോജനം അതാണ്. ഇതി എന്ന് പറയുന്നത് പൂർവത്തിൽ പോകും. നാരദം എന്ന് നാരദം എന്നുള്ള രൂപം വരുന്ന എങ്ങനെയെന്ന് ഇനി പഠിക്കും. അതിനി പഠിക്കും ഇതി നാരദം എന്ന് രൂപം വരുന്ന എങ്ങനെ. പക്ഷെ അവിടെ പ്രത്യേകത അത് സമാസം വരാം എന്നുള്ളതാണ്. സമാസം വന്നു കഴിഞ്ഞാൽ അഭിയം എവിടെ പോവും? പൂർവത്തിൽ പോയി. പിന്നെ നാരദ ഇതി എന്ന് പ്രയോഗിക്കാൻ പറ്റില്ല, ഇതി നാരദം എന്ന് പ്രയോഗിക്കാം. അങ്ങനെയും പ്രയോഗിക്കാം എന്ന് ഒരു പക്ഷം. ഇതി നാരദനെ നാരദ ശബ്ദത്തിലെ കർമ്മത്തെ കർമ്മകാരകത്തെ ദ്യോതിപ്പിക്കുന്ന ശബ്ദം. അപ്പോ അവ്യയം വിഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ആ ഇതി ശബ്ദത്തെ എടുക്കുക. എന്തുകൊണ്ട്? കർമ്മകാരകത്തെ ദ്യോതിപ്പിക്കുന്ന ഇതി ശബ്ദവും സുബന്ധവുമായിട്ട് സമാസം വരണം. അപ്പൊ അവിടെ കർമ്മകാരത്തെ ദ്യോതിപ്പിക്കുന്ന അവ്യയം ഏതാണ്? സുബന്ധം ഏതാണ്? നാരദ. സമാസം വന്നിട്ട് ഇനി നാരദം എന്ന് രൂപം വരാം. വരാമെന്നാണ് ഒരു പക്ഷം. എന്തുകൊണ്ട്? പാണിനി നീ എന്ന് പറയേണ്ടതിന്റെ സ്ഥാനത്ത് വിഭക്തി എന്ന് പറഞ്ഞത് കൊണ്ട് കൂടുതലായ അർത്ഥമുണ്ട്. ഭാഷ മാത്രമല്ല, പിന്നെ എത്രയോ വ്യാഖ്യാതാക്കൾ വന്നു, അവർക്കൊക്കെ പ്രയോഗിക്കാമല്ലോ. ഇതൊക്കെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഓരോരുത്തർ പോവുകയല്ല. അങ്ങനെ വരുമ്പോ അല്ല, മറിച്ചാണെങ്കിൽ വചനശബ്ദത്തിന്റെ വിശേഷ അർത്ഥം എടുക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞു വയ്ക്കാൻ, വചനശബ്ദം കൊണ്ട് വിശേഷ അർത്ഥം എടുക്കുന്നു, അതുകൊണ്ട് വിഭക്തി എന്ന് പറയുന്നുകൊണ്ട് അധികരണ കാരകത്തിലുള്ള അതിനെ ദ്യോതിപ്പിക്കുന്ന അമ്യം അധികരണ കാരകത്തിലുള്ള സുബന്ധവുമായി സമാസം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇതി നാരദം എന്ന് പറയുന്നിടത്ത് സമാസം വരാൻ പറ്റില്ല, അവിടെ വരത്തില്ല. വചനശബ്ദത്തിന് പ്രത്യേക അർത്ഥമുണ്ട്. വചനശബ്ദം എടുത്തിരിക്കുന്നതുകൊണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതി നാരദം, പിന്നെ വൃക്ഷസ്യ ഉപരി, അവിടെ നിന്ന് സമാസം വരുന്നു. പറയുന്നത് ഉപരി എന്ന് പറയുന്ന അധികരണ അധികരണ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന അവ്യയമാണെങ്കിലും ഉപരി എന്ന് പറയുന്നത് അധികരണത്തെക്കാൾ കൂടുതൽ അർത്ഥത്തെയും ദ്യോതിപ്പിക്കുന്നു. അതായത് അധികരണം വൃക്ഷസ്യുപരി എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന്റെ ഉപരിദേശത്തിലെന്നാണ്. അധികരണത്തിൽ ഉപരിദേശ അർത്ഥത്തെ കൂടെ അത് ദ്യോതിപ്പിക്കുന്നു. അങ്ങനെയുള്ള ശബ്ദങ്ങളുമായിട്ട് വൃക്ഷശബ്ദത്തിന് സമാസം വരില്ല. ഇതി എന്ന് പറയുന്ന ശബ്ദം നാരദ ശബ്ദത്തിലെ കർമ്മത്തെ ദ്യോതിപ്പിക്കുന്നു. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഇതി ശബ്ദം എന്ന് പറയുന്നത് സർവനാമത്തെ പോലെ പൂർവ്വ പരാമർശിയാണ്. ഒരർത്ഥം കൂടെ അതിനുണ്ട്, പൂർവ്വത്തെ പരാമർശിക്കുക. രാമ ഇതി എന്ന് പറഞ്ഞാൽ രാമനെ പരാമർശിക്കാനാണ്. രാമഹ സ എന്ന് പറയും പോലെ രാമനെന്ന് പറഞ്ഞിട്ട് സ എന്ന് പറഞ്ഞാൽ സർവനാമം എന്ത് ചെയ്യുന്നു? രാമനെ വീണ്ടും പരാമർശിക്കുന്നു. അതുപോലെയാണ് ഇതി എന്ന് പറയുന്നത്. അപ്പം കർമ്മത്തെ ദ്യോതിപ്പിക്കുന്നതിൽ കൂടുതലായി പൂർവത്തെ പരാമർശിച്ചു, അധികാർത്ഥം വന്നു. അതുകൊണ്ട് സമാസം ചെയ്യാൻ പാടില്ല, അവിടെയും പാടില്ല. പക്ഷേ അതൊരു പക്ഷം. ഇവിടെ വിഭക്തി എന്ന് പറയുന്നത് പാണിനി വിശേഷം പറഞ്ഞിരിക്കുന്നു, വിശേഷമായി പറഞ്ഞിരിക്കുന്നുണ്ട്. ഏത് കാരകവുമായിട്ടും സമാസം വരാമെന്നാണെങ്കിൽ ഇതി നാരദ ഒന്ന് സമാസം വരാം. അപ്പോൾ ഒരാള് ചോദിക്കുകയാണ് ഇതി നാരദ എന്നൊരു പ്രയോഗം ഉണ്ട്, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? രണ്ടും പറയാം. ശരിയെന്ന് പറയാൻ പറ്റുമോ? രണ്ടും പറയാം. നാരദം എന്ന് പറയുന്ന കർമ്മകാരകവുമായിട്ട് ഇതി ശബ്ദത്തിന് സമാസം വരുമോ? ഇല്ല. ഈ വ്യാഖ്യാനം അനുസരിച്ച് വരത്തില്ല. എന്നാൽ വരുന്ന വ്യാഖ്യാനവും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വ്യാകരണത്തെ സംബന്ധിച്ച് തെറ്റും ശരിയൊന്നും പറയാൻ പോകരുത്. ഏതെങ്കിലും ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നത് നല്ലത്, ശരിയുമാകാം തെറ്റുമാകാം എന്ന് പറയുന്നതാണ്. കാരണം ഏത് തെറ്റിനെയും ശരിയാക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഇത് നാരദമൊന്ന് പ്രയോഗിക്കാൻ പാടില്ല തന്നെ. എന്തുകൊണ്ട്? ഇവിടെ വിഭക്തി എന്ന് പറയുന്നത് കൊണ്ട് അധികരണ കാരകത്തെയാണ് എടുക്കുന്നത്, അതുമായിട്ടേ വരാൻ പാടുള്ളൂ സമാസം. അവിടെ കർമ്മകാരകമാണ്. പക്ഷെ അതിന് ശരിയാക്കാനും ഉണ്ട് നിയമം. അതാണ് ഇവിടെ നീ എന്ന് പറയുന്നതിന് പകരം വിഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കാരകങ്ങളുമായിട്ട് സമാസം വരാമെന്ന് പറയും. ആരെങ്കിലും ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗനം പാലിക്കുന്നതാണ് മൗനം വിദ്വാന് ഭൂഷണം. സിദ്ധാന്തി പഠിക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും പൊതുവായി ഒരു ധാരണ വേണം, വ്യാകരണം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇത്തരത്തിലൊക്കെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് കയറി നമ്മൾ ശരിയും തെറ്റുമൊന്നും പറയാനും നിങ്ങളിതിപ്പോൾ ലോകസിദ്ധാന്തോ പഠിച്ച് തീരുമ്പോൾ തന്നെ ആരെങ്കിലും വ്യാകരണത്തെ സംബന്ധിച്ച് പുസ്തകം വല്ലതും എഴുതി കളഞ്ഞാലോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കളയാം. അപ്പോൾ സൂക്ഷിക്കണം. തെറ്റ് ശരിയും പറയുന്നുണ്ട്, സൂക്ഷിക്കണം. പുസ്തകം എഴുതുന്നതിനും കുഴപ്പം, പ്രസിദ്ധീകരിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്നത് തെറ്റ് ഇന്നത് ശരിയെന്നൊന്നും പറയാൻ പോകില്ല. അത് മാത്രം ചെയ്യാതിരുന്നു മതി, അല്ലെങ്കിൽ വസ്ത്രം ഒന്ന് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കാം. അപ്പോൾ ഇവിടുത്തെ അർത്ഥമനുസരിച്ച് ഇത് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഇത് ഒരു ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിളാകും. സൂത്രം കൊണ്ട് അർത്ഥം വിഭക്തി അർത്ഥം പോലെയുള്ള മറ്റർത്ഥങ്ങളും സമീപ സമൃദ്ധി അർത്ഥത്തിലുള്ള അവ്യയമാണ്. അത് അവ്യയത്തിന്റെ വിശേഷണമാണ്. പലരും ഇവിടെ തന്നെ തെറ്റിദ്ധരിക്കും. സമീപാർത്ഥം എന്നൊക്കെ പറയുന്നത് സുബന്ധത്തിന്റെ വിശേഷണമായി ധരിക്കും. സുബന്ധത്തിന്റെ വിശേഷണം അല്ല ഈ അർത്ഥത്തിലുള്ള അവ്യയം. സുബന്ധത്തോട് സമർത്ഥമായ സുബന്ധവുമായിട്ട് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം കിട്ടിക്കോളും. സമർത്ഥമായ സുബന്ധത്തോട് സമാസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അധി എന്ന് പറയുന്നത് വ്യക്തി അർത്ഥത്തിലുള്ള നിപാതമാണ്. നിപാത അവ്യയമാണല്ലോ. നിപാതം ചോദിക്കുന്ന സൂത്രം ഏതാണ്? അപ്പോ നിപാതമാണ്. അതിന് അവ്യസം ചോദിക്കുന്ന സൂത്രം ഏതാണ്? അതാണ് സ്വരാദി നിപാതം അവ്യയം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തി അർത്ഥത്തിലുള്ള ഒരു നിപാതം സമർത്ഥമായ സുബന്ധവുമായിട്ട് ഇവിടെ സമാസം ചെയ്തു. അതിൽ സമർത്ഥമായ സുബന്ധം എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഉദാഹരണത്തിൽ ഹരി അധി എന്ന് പറയുന്ന സുബന്ധമാണോ? സുബന്ധമാണോ അല്ലയോ? ഒരു ഉത്തരം പറയണം. ആണ്. അവ്യയവുമാണ് സുബന്ധവുമാണ്. അതിഹരി ഇതി സ്ഥിത. അടുത്ത സൂത്രം നമ്മൾ പഠിച്ചതാണ്. എന്താണ് അതിഹരി എന്ന് ഉപയോഗിക്കേണ്ട കാര്യം? ഹരം എന്ന് പറഞ്ഞാൽ അതിഹരി എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണെങ്കിൽ പിന്നെ അതിഹരിയുടെ ആവശ്യം എന്താ? ഹരിയുടെ ആവശ്യം എന്താ? അതിഹരി വേണമെന്ന് എന്റെ പക്ഷം. ഹരോവിന്റെ ആവശ്യം എന്താന്ന്? ഇത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണോ? ആണോ? ഒരാളങ്ങനെ പ്രയോഗിച്ചു. ഭാഷയ്ക്കനുസരിച്ചല്ലേ നിയമം. അത് ആദ്യം മനസ്സിലിരിക്കണം. ഇത് പാണിനി ഉണ്ടാക്കിയെടുത്തേയല്ല, പാണിനി ഇതും തട്ടിക്കൂട്ട് പണിഞ്ഞെടുത്ത സാധനങ്ങളല്ല ഇത്. വ്യാകരണത്തെക്കുറിച്ച് പലരുടെയും ധാരണ ഏതാണ്? ഇതൊക്കെ പാണിനി ഉണ്ടാക്കിയാണ്. അങ്ങനെ ഒരു ധാരണ വരരുത്. ഇതെല്ലാം എന്താണ്? ഭാഷയിൽ പ്രയോഗത്തിലുള്ളതാണ്. അഹരവും എന്നുള്ള പ്രയോഗമുണ്ട്, അധിഹരിയുന്നുണ്ട്. രണ്ടുവിനെയും സാധൂകരിക്കുന്നതിന്, ഒരു നിയമത്തിലൂടെ അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാണിനി നിയമങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. അത് എന്തിനു വേണം, ഇതെന്തിനു വേണ്ട എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സംശയം കൂടി, ഈ ഏകാർത്ഥിഭാവ സാമർഥ്യം ഉള്ളയിടത്തും വ്യപേക്ഷാ സാമർഥ്യവും ഉണ്ടാകുമോ? ഏകാർത്ഥിഭാവ സാമർഥ്യം ഉള്ളിടത്ത് എല്ലായിടത്തും വ്യപേക്ഷാ സാമർഥ്യം ഉണ്ടാകുമോ? ഉദാഹരണം, ഇപ്പൊ ആകാംക്ഷ ഉള്ളിടത്താണ് വ്യപേക്ഷാ സാമർഥ്യം എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകം പദങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയും അവ ആകാംക്ഷ കൊണ്ട് ഒരു അർത്ഥത്തെ ജനിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് വ്യപേക്ഷാ സാമർഥ്യം എന്ന് പറഞ്ഞല്ലോ. വ്യപേക്ഷ എന്ന് പറയുന്ന ആകാംക്ഷ മാത്രം പോരാ, ആകാംക്ഷ, യോഗ്യത, ആസക്തി എല്ലാം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളിടത്ത് ഒരു വാക്യത്തിൽ എന്തുവരുന്നു? വിപേക്ഷമുണ്ട്. പക്ഷേ ഏകാർത്ഥിഭാവം എന്ന് പറയുന്ന എവിടെയാണ്? സമുദായ ശക്തിയുണ്ട്. അപ്പോ അത് പറഞ്ഞല്ലേ, വിപേക്ഷ എന്ന് പറയുന്നത് വാക്യത്തിൽ, പിന്നെ ഏകാർത്ഥിഭാവം എന്ന് പറയുന്നത് വൃത്തിയിൽ. എന്താ പിന്നെ സംശയം? അതിന്റെ വിഗ്രഹം എടുത്തു കഴിഞ്ഞാൽ അതിനും വിപേക്ഷ സാമർഥ്യം ഉണ്ടെന്ന് പറയാൻ പറ്റും. വിഗ്രഹം എന്ന് പറയുമ്പോൾ വാക്യമായി അല്ലേ, വാക്യത്തിൽ പരസ്പര സാമർഥ്യം അപേക്ഷയെല്ലാം വരും. പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം, സമാസശാസ്ത്രേ പ്രഥമാനിർദ്ദിഷ്ട ഉപസർജന സംയം. സൂത്രത്തിൽ പ്രഥമാനിർദ്ദിഷ്ടം എന്ന് പറയുന്ന ഏതാണ്? അമ്പ്യയം. അത് സമാസ എന്ന് ഞാനന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം കാണിക്കാം. സമാസമല്ല ഉപസർജനം. സമാസയുടെ ഏത് വിഭക്തിയാണ്? സപ്തമി. അപ്പോ നമ്മൾ നോക്കണം എന്താണ്? സമാസശാസ്ത്രം നോക്കണം. സമാസം വിധിക്കുന്ന ശാസ്ത്രം അതേതാണ്? ആ അവ്യയമാണ് അവിടെ പ്രഥമാനിർദ്ദിഷ്ടം. എന്നുവെച്ചാൽ അവ്യയ ശബ്ദം കൊണ്ട് ഏതിനെയൊക്കെ നിർദ്ദേശിക്കുന്നു അതെല്ലാം എന്തായി? പ്രഥമാനിർദ്ദിഷ്ടമായി. ഉദാഹരണം ഇവിടുത്തെ അധി. അധിയെ അവ്യയമെന്ന് പറയുന്ന സമാസത്തെ വിധിക്കുന്ന സൂത്രത്തിലെ ശബ്ദം കൊണ്ട് നിർദ്ദേശിച്ചാണ്. അതുകൊണ്ട് അധി എന്ന് പറയുന്നതിന് എന്ത് വന്നു? ഉപസർജ സഞ്ജ ഉപസർജനം പൂർവ്വം. സമാസ ഉപസർജനം പ്രാക് പ്രയോഗിച്ചു. സമാസ വിധായക ശാസ്ത്രത്തിൽ ഉപസർജനത്തെ മുമ്പ് പ്രയോഗിക്കണം. ഇതി അദ്ദേഹേ പ്രാക് പ്രയോഗ എന്നുള്ളത് കൊണ്ട് അധി എന്ത് ചെയ്തു? പൂർവത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. സുപ്പോ ലുക്ക്, സുപ്പിന് ലുക്ക് വന്നു. ഏകദേശ ഉകൃതസ്യ അനന്യത്വ പ്രാഥമിക സംജ്ഞായാം സ്വദുത്പത്തി. ഏകദേശ ഉകൃതം അനന്യമാണ് എന്നുള്ള നിയമം കൊണ്ട് പ്രാതിസഞ്ജ വരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സ്വദുത്പത്തി വരുന്നു. അമ്പീഭാവശ്ചേത്യവീയത്വ സുപോലുക്ക്. അമ്പീഭാവസ്ഥ എന്നുള്ള സൂത്രപ്രകാരം അമ്പീസഞ്ജ വരുന്നുണ്ട്. സ്വപ്ന ലുക്ക വന്നു. ഇപ്പൊ എന്ത് വരുന്നു? അതിഹരി. അതിഹരിക്ക് പ്രാതിസഞ്ജ വന്ന സൂത്രപ്രകാരം സമാസ. ഇത് സപ്തമി ബഹുവനത്തിൽ എങ്ങനെയായിരിക്കും രൂപം? അതിഹരിയുന്ന തന്നെ. ഏത് വ്യക്തി വന്നാലും എന്ത് ചെയ്യും? ഈ ഭാവിച്ച പ്രകാരം ലുക്ക് വരും. അടുത്ത് വരുന്നത് അധികോപം എന്ന് പറയുന്ന ശബ്ദമാണ്. അധികോപം അധി തന്നെയാണ് ഇവിടെയും. അതിന്റെ വിഗ്രഹം എങ്ങനെയായിരിക്കും? അതികോപ ശബ്ദത്തിന്റെ വിഗ്രഹം എങ്ങനെയായിരിക്കും? ഗോപാ ശബ്ദമാണ്. ഗാഹപാതീരി ഗോപ വിജന്തമാണ്. വിശ്വപാ ശബ്ദം പോലെ വരും. വിശ്വപാ ശബ്ദത്തിന് സപ്തമിയേക വിശ്വപി. ഏ സൂത്രം അവിടെ പ്രവർത്തിച്ചത്? ആതോ ധാതോഹു. വിശ്വപ്പായന്റെ ആകാരം ലോപിച്ചുപോയി. എന്തുകൊണ്ട്? ധാതു ആയതുകൊണ്ട്. വിച്ച് പ്രത്യാന്തമായി കഴിഞ്ഞാൽ ധാതുത്വം വരും. അവനെന്താ പഠിച്ചത്? ഇങ്ങനെ വിചന്തം വിടന്തം കിബന്ത കിബന്ത വിചന്ത വിടന്ത ധാതുത്വം ജഹതി. ധാതുത്വത്തെ അത് ഉപേക്ഷിക്കുന്നില്ല ഇവ. അതുകൊണ്ടിവിടെ ധാതുത്വമുണ്ട്. ആദോ ധാതു പ്രകാരം ആകാരം ലഭിച്ചു പോയി. എന്തുവരും? ഗോപി ആണ് സപ്തമി. ഇപ്പോ ഗോക്കളെ പാലിക്കുന്നവനാണ് ഗോപൻ. അവനിൽ ഗോപി എന്നുള്ള അർത്ഥത്തിലാണ് ഗോപി എന്ന് വരുന്നത്. ഹരവ് എന്ന് വന്നതുപോലെ അത്രയേ ഉള്ളൂ വിഗ്രഹം. അലവ് വിഗ്രഹത്തെ എങ്ങനെ വരും? അധി ഗോപാ നീ എന്ന് വരും. അധി ഗോപാ നീ എങ്ങനെയാണ് സമാസം വരുന്നത്? അവയം വിഭക്തി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവയം വിഭക്തി പലർക്കും നോക്കി വായിക്കാൻ കൂടെ അറിയത്തില്ല. പിന്നെയല്ലേ കാണാതെ പറയുന്നു. ഇപ്പോ ഇവിടെ വിഭക്തി അർത്ഥം ഗോപി എന്ന് പറയുന്നത് അധികരണ അർത്ഥത്തിലുള്ള ശബ്ദമാണ്. ആ അർത്ഥത്തെ കാണിക്കുന്ന അതിനെ ദ്യോതിപ്പിക്കുന്ന ശബ്ദമാണെന്ത്? അധി അധി ഗോപി. അവിടെ ഗോപാഗ്നിയിരിക്കുമ്പോൾ സമാസം വരുന്നു. സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രാതിപതിക വരുന്നു. സുബോധാതു പ്രാതിപതികയോഹോ നീ ലോപിക്കുന്നു. പിന്നെ ലോപിച്ചുകഴിഞ്ഞാൽ അതാണ് അടുത്ത് സംഭവിക്കുന്നത്. അതാണ് അടുത്ത് വരുന്നത്. ലോപിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? പൂർവനിപാതം. സൂത്രം ഏതാണ്? പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം പ്രകാരം പൂർവനിപാതം ചെയ്യേതിനെ പൂർവനിപാതം ചെയ്തു. പിന്നെ അധി അധി ഗോപ ഏകദേശ വികൃതം പ്രാതിസഞ്ജ വന്നു. അഭിഭാവശ്യ പ്രകാരം അഭ്യസഞ്ജയും വരുന്നു. അഭിഭാവശ്യ പ്രകാരം അഭ്യസഞ്ജ വരുന്നു. അഭ്യാദാസുപ്രകാരം ലോപിക്കേണ്ടതാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു സൂത്രം വരുന്നത് എന്താണ്? അഭീഭാവശ്ച. ഇതും അതേപോലത്തെ ഒരു സൂത്രം തന്നെ. നേരത്തെ വന്നതുപോലെ തന്നെ ഒരേപോലത്തെ രണ്ട് സൂത്രം. അഭീഭാവശ്ച എന്ന് പറയുന്ന ആദ്യം നമ്മൾ പഠിച്ച സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? അഭീഭാവ സമാസത്തിനും അഭ്യസഞ്ജ വരുന്നു. അതാണ് അമീഭാവസ്ഥ. അതേപോലെ തന്നെ ഒരു സൂത്രമാണ് ഇത്, അമീഭാവസ്ഥ. ഇതെന്താ പറയുന്നത്? അയം നപുംസകം ചോദിക്കുന്നു. അമീഭാവത്തിനും നപുംസകം ചോദിക്കുന്നു. അപ്പൊ ഈ നപുംസകം ചോദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ അനുസരിച്ചായിരിക്കും നംസകത്തിന് വിധിച്ച കാര്യങ്ങളെല്ലാം വരാൻ വേണ്ടി. നംസകത്തിൽ ഏത് കാര്യങ്ങൾ വിധിച്ചു? നംസകെ പ്രാതിപേദിക, പിന്നെ സമോർണംസക, ഇങ്ങനെയുള്ളതൊക്കെ വരും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് വരും? അധി ഗോപാ എന്നിരിക്കുമ്പോ ഇതിന് നവസക സഞ്ജയുണ്ട്. ആദ്യം ഏത് വരും? ഹ്രസ്വോ നംസകെ പ്രാതിപതിക. ഇതിന് പ്രാതിപതി സഞ്ജയുണ്ട്. ഇതിനെന്ത് വരും? ഹ്രസ്വം വരും. അപ്പൊ അധികോപാ എന്നുള്ള എന്തായി മാറും? അധികോപ എന്നായി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഴയതുപോലെ. ഇവിടെ വിശേഷിച്ച് വരുന്നത് നപുംസക സജ്ഞ കൊണ്ട് ഹ്രസ്വം വന്നാണ്. ഇപ്പോ നേരത്തെ നമ്മൾ പഠിച്ചത് അധിഹരി. അവിടെ ഈ സൂത്രം പ്രവർത്തിച്ചോ? പ്രവർത്തിച്ചോ ഇല്ലയോ? പ്രവർത്തിച്ചു. അവിടെയും പ്രവർത്തിച്ചു. അവിടെ അഭിഭാവശ്യപ്രകാരം നംസക സഞ്ജമൊന്നും പ്രാദേശികപ്രകാരം. കാരണം പർജന്യവത് ലക്ഷണാ പ്രവൃത്തി. സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന ഏതുപോലെ? മഴ പെയ്യുന്ന പോലെ. ഉണ്ടെങ്കിലും വരാം, വരുന്നോണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ അവിടെ വന്നിട്ട് വിശേഷിച്ച കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അത് അവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമ്മളെ പ്രക്രിയ ക്രമം അനുസരിച്ചാണ് സൂത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആവശ്യമുള്ള സൂത്രങ്ങളെ പറയും. ഇവിടെ അതിന്റെ ആവശ്യം വന്നു. അതിഗോപാ, ഗോപാ ശബ്ദം ആകാരാന്ത ശബ്ദത്തിന് ഹ്രസ്വമാക്കണം. അതിഗോപ എന്ന് വന്ന് പരത്തിൽ സ്വീകരിക്കുമ്പം ഏ സൂത്രം വരും? അഭിയാദാവസ്ഥ പ്രകാരം ലോപിക്കേണ്ടതാണ്. പക്ഷെ അടുത്ത സൂത്രം വരുന്നു. ന അവീഭാവാത് അതോ അം തു അപഞ്ചമ്യാഹ. ഹദന്താത് അവീഭാവാത് സുപോ നലുക് തസ്യ പഞ്ചമീ വിന അമാദേശിച്ച സ്യാത്. ഈ സൂത്രത്തിന്റെ പ്രത്യേകത, ഈ സൂത്രത്തിൽ രണ്ട് വാക്യങ്ങളാണ്. ഒന്നാമത്തെ വാക്യം ന അമീഭാവാത് അധഹ, ഇത് ഒന്നാമത്തെ വാക്യം. ഒരു സൂത്രത്തിൽ രണ്ട് വാക്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സൂത്രത്തിൽ രണ്ട് കാര്യങ്ങളായിരിക്കും വിധിക്കുന്നത്. ന അമീഭാവാത് അധഹ. അധഹ എന്ന് പറയുന്നത് അമീഭാവത്തിന്റെ വിശേഷണമാവും. ഏന വിധി തദന്തസ്യ, തദന്ത വിധി വരും. ആ സൂത്രത്തിൽ നാ എന്നുണ്ട്, പൂർവ്വത്തിൽ നിന്ന് ലുക്കും വരും. അതാണ് അർത്ഥം എഴുതിയിരിക്കുന്നത്. അദന്താ അവീഭവാ സുപോനലുക്. അദന്തമായ അവീഭാവ സമാസങ്ങളിൽ നിന്നും സുപ്പ് വന്നാൽ അതിന് ലുക്ക് വരത്തില്ല. ഏത് എങ്ങനെയാണ് ലുക്ക് പ്രാപ്തമാകുന്നത്? അവ്യാദാസ്. അപ്പോ ഇവിടത്തെ സമാസം ഏതാണ്? അതിഗോപ ശബ്ദമാണ്, അകാരാന്ത ശബ്ദമാണ്, ഹ്രസ്വാന്തമാണ്. അതിന്റെ ഫലത്തിൽ സുപ്പ് വന്നു കഴിഞ്ഞാൽ ലുക്ക് വരില്ല എന്നാണ്. ലുക്കിനെ നിഷേധിച്ചു. പിന്നെ രണ്ടാമത്തെ വാക്യം പറയുന്നത് എന്താണ്? അപ്പൊ ഈ സുപ്പിനെ ലുക്കിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് എവിടെയാണ്? ഏത് വിഭക്തിയിലാണ്? ഏത് വിഭക്തിയിലെയാണ് സുപ്പിന്റെ ലുക്ക്? എല്ലാ വിഭക്തിയും. സൂജ സമൂഢിച്ച ഏത് വന്നാലും എന്ത് ചെയ്യും? ലുക്ക് പ്രാപ്തമാവുന്നു. ഏ സൂത്രപ്രകാരം? അതിനെ നിഷേധിച്ചു. അപ്പോ 21 വിഭക്തികളിലും സുപ്പിന്റെ ലുക്കിനെ നിഷേധിച്ചു. അപ്പൊ എല്ലായിടത്തും സുബന്ധമായിരിക്കും. അപ്പോ അകാരാന്ത ശബ്ദം നംസകത്തിൽ സുബന്ധമായി കഴിഞ്ഞാൽ ഏതുപോലെ ആയിരിക്കും? എങ്ങനെ രൂപം? ഞാനെ അങ്ങനെ വരണം. പക്ഷെ അങ്ങനെ വരത്തില്ല. എന്തുകൊണ്ട്? രണ്ടാമത്തെ വാക്യം പറയുന്ന അടുത്ത് നോക്കുക, എന്താണ്? തസ്യ പഞ്ചമീ വിന അമാദേശിച്ചസ്യാത്. പഞ്ചമി ഒഴികെയുള്ളിടത്തെല്ലാം അമ്മ ആദേശം വരും. സുവോജ സമ്മോട്ട് ശാസ്ത്രം ഇതിനെല്ലാം എന്ത് വരും? അമ്മ ആദേശം വരും. ഒരു രൂപമായിരിക്കും അതുകൊണ്ട്. ജ്ഞാനം ജ്ഞാനേ ജ്ഞാനാനി എന്ന് പറയുന്നതിന് ഒരവിടെ എന്തായാലും ജ്ഞാനം ജ്ഞാനം ജ്ഞാനം അതുപോലെ ഇരിക്കും. എന്നുവെച്ചാൽ പഞ്ചമി ഒഴികെയുള്ളിടത്ത് എല്ലാം അമ്മാദേശം വരും. പിന്നെ ഇതിന്റെ അപവാദം ഉണ്ടെങ്കിൽ അതപ്പം നോക്കാം. ഈ പഠിച്ചതനുസരിച്ച് അതാണ് രണ്ടാമത്തെ വാക്യത്തിന്റെ, അതാണ് രണ്ടാമത്തെ വാക്യ സൂത്രത്തിൽ എന്താണ് അം തു അപഞ്ചമ്യാഹ. പഞ്ചമി ഒഴികെയുള്ളിടത്തെല്ലാം അമ്മരും. അപ്പൊ പഞ്ചമിയിൽ എന്ത് വരും എന്നുള്ള ചോദ്യം വരും. എന്തുകൊണ്ട് സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അം തു അപഞ്ചമ്യാഹ, പഞ്ചമി ഒഴികെയുള്ളിടത്തെല്ലാം അമ്മ വരും എന്ന് പറഞ്ഞു. പഞ്ചമിയിലോ ഏത് നേരത്തെ എന്ത് നേരത്തെ എന്ന് പറഞ്ഞാൽ എന്ന്? ഇന്നലെയും മെനയാന്നു. എന്ത് പ്രാപ്തമായി? പഞ്ചമി വരുമോ എന്ന് പറഞ്ഞു. ഇവിടെ പഞ്ചമി വരുമോ എന്ന് പറഞ്ഞു. നേരത്തെ പ്രാപ്തമായി ഇവിടെ ലുക്ക് നിഷേധിച്ചു. അത് നേരത്തെ ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞു, അദന്തമായ അമ്പ്യവിഭാവത്തിൽ നിന്നും സുപ്പിനെടുപ്പ് വരത്തില്ല എന്ന് പറഞ്ഞു. പ്രാപ്തമായ സുപ്പ് അവിടെ ഉണ്ട്. ഇവിടെ പറഞ്ഞു പഞ്ചമി ഒഴികെ ഉള്ളിടത്തെല്ലാം അമ്മരും. അപ്പൊ പഞ്ചമിയിലെ വിഭക്തി വരുമോ ലുക്ക് വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് നേരത്തെ സാമാന്യമായി ലുക്കിനെ നിഷേധിച്ചു? അതാണ് ആദ്യത്തെ വാക്യം പറഞ്ഞത്. അതെന്താ അവിഭവ സുപ്പോനൊലുക്ക്, സുപ്പിന് ലുക്ക് വരാനേ പാടില്ല. സുപ്പെന്ന് പറഞ്ഞാൽ പഞ്ചമി സുപ്പാണോ? ലുക്ക് വരത്തില്ല. ആദ്യത്തെ മനസ്സിലായി പഞ്ചമിയിലെ ലുക്ക് വരത്തില്ല എന്ന്. രണ്ടാമത്തെ വാക്യത്തിൽ തൂ എന്ന് പറഞ്ഞ അതിന് വേണ്ടിയിട്ടാണ്. പഞ്ചമി ഒഴികെ ഉള്ളിടത്ത് അമ്മ വരും. പഞ്ചമിയിൽ എന്തായാലും നേരത്തെ തന്നെ ലുക്കിനെ നിഷേധിച്ചല്ലോ. അപ്പൊ പഞ്ചമിയില് അമ്മ ആദേശം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പഞ്ചമിയിൽ സുപ്പ് അതുപോലെ തന്നെ ഇരിക്കും. ഞാനാത് ഞാനാഭ്യാം എന്നതുപോലെ രൂപം വരും. നംസവല്ലേ പഞ്ചമിയിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞെങ്കിലും അതിഹരി എന്ന് പറയുന്നിടത്ത് വരുന്നില്ല. എന്തുകൊണ്ട്? അതികാരാന്തമാണ്. അതിഹരിയിൽ വരത്തില്ല, അദന്തമായിരിക്കും. അദന്തമായ അധികോപശബ്ദം ആണെങ്കിൽ അത് ഹ്രസ്വമായി കഴിഞ്ഞാൽ അത് നമസ്സവുമാകും. അപ്പൊ നമസ്സവുമായി കഴിഞ്ഞാൽ അത് ഹ്രസ്വമായത് നമസ്സുമായുണ്ട് ഹ്രസ്വമായി. സ്വഭാവമായിട്ടും അമ്പ്യാദാസു പ്രകാരം സർവത്ര ലുക്ക് വരേണ്ടാണ്. പക്ഷേ ഈ സൂത്രം അമീഭവാത് അതോ അന്തു അപഞ്ചമ്യാഹ, പഞ്ചമി ഒഴികെ ഉള്ളിടത്ത് എന്നുള്ള അർത്ഥം കിട്ടാനാണ് തൂ ഉപയോഗിച്ചത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പഞ്ചമിയിൽ ലുക്കിനെ നിഷേധിച്ചു, പുതുതായി അമ്മ വരുന്നുമില്ല. അപ്പൊ പഞ്ചമി പഞ്ചമിയായി തന്നെ ഇരിക്കും, വ്യത്യാസമൊന്നും വരാതെ. മനസ്സിലായല്ലേ? അത് തൂ വിട്ടിട്ട് എന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് കിട്ടത്തില്ല. എന്തുകൊണ്ട്? നാവി ഭവാത് അതോ അപഞ്ചമ്യാഹ എന്ന് പറഞ്ഞു. അതോ അപഞ്ചമ്യാഹ, അത് തന്നെ അതോ അം അപഞ്ചമ്യാഹ. ലുക്ക് വരും തൂ പറഞ്ഞില്ലെങ്കിൽ അല്ലേ. അദന്തമായ അമയഭാവത്തിൽ നിന്ന് സുപ്പിന് ലുക്ക് വരത്തില്ല. പഞ്ചമി ഒഴികെയുള്ളിടത്തെല്ലാം അപഞ്ചമ്യഹ അം അപഞ്ചമ്യഹ എന്ന് പറയുന്നു. പഞ്ചമി ഒഴികെയുള്ളിടത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ലോപിച്ചു. ഇത് തീർന്നില്ല, അടുത്തൊരു സൂത്രം കൂടെ വരുന്നു, തൃതീയ സപ്തമിയോർ ബഹുള എന്നുപോലെ ഇത് കൂടുതൽ ആകും. അതന്താത് അവ്യയഭാവ തൃതീയ സപ്തമിയോർ ബഹുളം ഭാവകസ്യ. ഇതിന്റെ അർത്ഥം നേരെയാണ്. അതായത് തൃതീയയിലും സപ്തമിയിലും അമ്മ ബഹുളമായി വരും, എന്നുവെച്ചാൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അല്ലേ, വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്, എല്ലായിടത്തും അമ്മ വന്നിരിക്കും തൃതീയയിൽ. എന്നുവെച്ചാൽ അതികോപം അതികോപം അതികോപം തൃതീയയിൽ, സപ്തമിയിലും അങ്ങനെ തന്നെ അതികോപം അതികോപം അതികോപം. ബഹുളം പറഞ്ഞുകൊണ്ട് വരാതിരിക്കാം, വരാതിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ട് ഏ സൂത്രം പ്രവർത്തിച്ചു? ലുക്ക് വന്നുകൂടി, ലുക്ക് എന്തുകൊണ്ട് വരുന്നില്ല? നാമീഭാവാത് ആദ്യത്തെ സൂത്രം പ്രവർത്തിക്കും അവിടെ. നാമീഭാവാത് അതോ അത്യന്തമായ അവീഭാവത്തിൽ നിന്ന് സുപ്പിന് ലുക്ക് വരത്തില്ല. അപ്പൊ സുപ്പ് അവിടെ ഇരിക്കും, നിജ സുബന്ധ രൂപങ്ങൾ ഇരിക്കും. അപ്പോ അതികോപ ശബ്ദത്തിന്റെ തൃതീയനും സപ്തമിയിലും ഈ രണ്ട് രൂപം, ഒന്ന് അം വരുന്നത്, ബാക്കിയുള്ള എല്ലാം ജ്ഞാനശബ്ദം പോലെ. പഞ്ചമിയിൽ വരുമ്പോ എന്ത് വരുന്നു? അമ്മുള്ള വരുമോ? ഇല്ല, ജ്ഞാനശബ്ദം. ബാക്കിയുള്ളിടത്തെല്ലാം എങ്ങനെ വരും? ഒറ്റ രൂപയേ ഉള്ളൂ. എന്താണ് അതികോപം? അതെന്താത് അവീഭാവസ് പഞ്ചമിയും വിനാ അമാദേശിച്ച. അപ്പൊ പഞ്ചമിയും വിനാ എന്ന് പറയുന്നിടത്ത് ബാക്കി എല്ലായിടത്തും അമ്മ വരുന്ന ഒറ്റ രൂപം. അപ്പൊ അതികോപ ശബ്ദത്തിന്റെ പഞ്ചമിയില് ജ്ഞാനശബ്ദം പോലെ, ബാക്കി എല്ലായിടത്തും അമ്മ വരുന്ന ഒരു രൂപം. തൃതീയനും സപ്തമിയിലും ജ്ഞാനശബ്ദം പോലെ ഒരു രൂപം. എന്നുവെച്ചാൽ സുബന്ധം വരുന്ന രൂപം, അമ്മ വരുന്ന അതിലെല്ലായിടവും എന്ന് പറഞ്ഞ് പഞ്ചമി ഒഴികെ എല്ലായിടത്തും അമ്മ വരുമെന്ന് പറഞ്ഞാൽ തൃതീയനും സപ്തമിയിലും വരത്തില്ലേ? വരും. പഞ്ചമിയിൽ ജ്ഞാനശബ്ദം പോലെ, ജ്ഞാനേന ജ്ഞാനാഭ്യാം ജ്ഞാനാഭ്യം, അതുപോലെ അല്ല പഞ്ചമിയിൽ അതികോപാത് അതികോപാഭ്യാം അതികോപേഭ്യ, അല്ലെങ്കിൽ അതികോപം. തൃതീയയിൽ അതികോപേന ഗോപാഭ്യാം, സപ്തമിയിൽ അപ്പോ ഇവിടെ ഇങ്ങനെ വരുന്നിടത്ത് അതികോപേഷു എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇത് അഭീഭാവ സമാസമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം സുബന്ധമായിട്ടിരിക്കുന്നു. അഭീഭാവമാണെങ്കിൽ അഭീഭാവശ അഭ്യാദാപ്സുഖ പ്രകാരം സ്വപ്ന ലുക്ക് വരേണ്ടതാണ്. സുബന്ധം കൊണ്ട് അതികോപേനാന്ന് കണ്ടുകഴിഞ്ഞാൽ അത് അവീഭാവ സമാസമാണോ എന്ന് ഉറപ്പിക്കുന്ന എങ്ങനെയാണ്? പൂർവ്വത്തിൽ അധീരിക്കുന്നുണ്ട്, അതുകൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവീഭാവ സമാസത്തെ ചിലയിടത്ത് വിഭക്തി നോക്കി അത് ലോപിച്ചു പോയി, അതുകൊണ്ട് അവീഭാവം തീരുമാനിക്കാൻ പറ്റില്ല. ചിലയിടത്ത് അതിപൂർവത്തിലിരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ അർത്ഥത്തെ ചിന്തിച്ചിട്ട് ഇത് അവീഭാവ സമാസമാണ് എന്നിങ്ങനെ മനസ്സിലാക്കേണ്ടി വരും.